മായാകല്പിതമായിരിക്കുന്ന പ്രപഞ്ചം അസത്യമെന്ന് സമർത്ഥിക്കേണ്ടതുണ്ട്. എന്താ അതുകൊണ്ട് പ്രയോജനം എന്താ? അതുകൊണ്ട് എന്താ പ്രയോജനം? എന്താണ് പ്രയോജനം? അസത്യ ദർശനം ഇവിടെ ചർച്ച ചെയ്യുന്നു. ഈ അസത്യ ദർശനം ഇതിന്റെ പ്രയോജനം എന്താ? സത്യദർശനം ചർച്ച ചെയ്യപ്പോഴാണ് സത്യദർശനത്തെ ബോധ്യപ്പെടുന്നത്. പ്രപഞ്ച അസത്യം എന്ന് പറയുന്നതിന്റെ പ്രയോജനം അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്താണ് എന്നുള്ളത് അതിന്റെ പ്രയോജനം മോക്ഷം. മനസ്സിലായോ? ഈ അസത്യം എന്ന് പറയുന്നത് ഈ ഓരോ ദർശനവും ഇതിന്റെയൊക്കെ പ്രയോജനമെന്ന് പറയുന്നത് മോക്ഷമാണ്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നതനുസരിച്ചാണെങ്കിൽ നിർവ്വാണം. അതാണ് അവസാനത്തെ ദർശനം. എന്താണ് ഈ ഓരോന്നും? നിർവ്വാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ അവസാനത്തെ പത്താമത്തെ ദർശനത്തിലുള്ള നിർവ്വാണത്തിൽ എത്തിച്ചേരണം, അതിന് വേണ്ടിയിട്ടാണ് ഓരോ ദർശനം. അത് അത് മനസ്സിൽ വെക്കണം. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചം അസത്യമാണെന്ന് പലരും പറയും. പ്രപഞ്ചം അസത്യമാണ്. പ്രത്യേകിച്ചും പാശ്ചാത്യ ചിന്തകരിലും പലരും പറയും പ്രപഞ്ചം അസത്യമാണ്. എന്നുവെച്ചാൽ ഒരു വേറെ രീതിയിൽ അത് വിശദീകരിക്കും. ഇവിടെ പറയും പോലെയല്ല, മറ്റു രീതിയിൽ അവർ വിശദീകരിക്കും. ബുദ്ധന്മാരിൽ നിന്നാണ് എല്ലാവർക്കും കിട്ടിയത്. പ്രത്യേകിച്ച് നാഗാർജുനൻ. നാഗാർജുനന്റെ ശൂന്യവാദം അത് പിന്നെ ക്ഷണിക വിജ്ഞാനവാദം, ഇത് രണ്ടും അത് പ്രധാനം. ശങ്കരാചാര്യർ രണ്ടിൽ നിന്നും കൂടെ കുറേശ്ശെ എടുത്തിട്ട് തന്റേതായ അതുകൂടെ കൂട്ടിച്ചേർത്താണ് ഇതുണ്ടാക്കിയെടുത്തത്. പിന്നെ നാഗാർജുനൻ പറഞ്ഞത് ഒരു വ്യത്യാസമുണ്ട്. നാഗാർജുനൻ പറയുന്നത് പ്രപഞ്ചം അസത്യമാണ്. പക്ഷെ അതെന്തുകൊണ്ട് അസത്യമായിരിക്കുന്നു എന്ന് വെച്ചാൽ, ഒന്ന് അതിന് സ്വന്തമായിട്ട് ഉണ്മയില്ല, പിന്നെ മറ്റൊന്ന് ഇത് പരസ്പരം ആശ്രയിച്ചാ നിൽക്കുന്നു. ഇവിടെ ഒന്ന് സ്വതന്ത്രമായി നിൽക്കുന്നില്ല. ഉദാഹരണം പറയുന്നത് ഇപ്പൊ തീ എടുക്കുക, ഫയർ, അഗ്നി. അഗ്നി എടുത്തു കഴിഞ്ഞാൽ അഗ്നിക്ക് വിറകിനെ കൂടാതെ നിൽക്കാൻ പറ്റൂ? വായുവിനെ കൂടാതെ നിൽക്കാൻ പറ്റൂ? അപ്പൊ അഗ്നി എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അത് പലതിനെ ആശ്രയിച്ചാ നിൽക്കുന്നു. അപ്പൊ അസത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതാണ് പറയുന്നത്. അങ്ങനെ പലതിനെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ ശൂന്യം എന്ന് വിളിക്കുന്നത്. ഇതിനെ ശൂന്യം എന്ന് പറയുന്നു അതുകൊണ്ടാണ്. അസത്യം എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെയാണ്. എന്തായാലും സത്യം എന്ന് എന്താണ് നാഗാർജുന ഒന്നിനെ അംഗീകരിക്കുന്നില്ല. ഇതാ പ്രശ്നം. ഏതെങ്കിലും ഒന്നിനെ അങ്ങനെ എടുത്ത് കാണിക്കുക. നാഗാർജുനനും പറയുന്ന ഉദാഹരണം എന്താണ്? ഇമരുപരീക്ഷയാണ്, അല്ലെങ്കിൽ സ്വപ്നമാണ്. ഇമരുമരീക്ഷ ഉദാഹരണം തന്നെ. അതാണ് ശങ്കരാചാര്യ അവിടെ നിന്നെടുത്തെന്ന് പറയുന്നു. നാഗാർജുനൻ പറഞ്ഞത് വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക സത്യവും ഇത് തന്നെ. നാഗാർജുനൻ പറഞ്ഞത് നാഗാർജുനൻ പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ഒരു നിലനിൽപ്പുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നതായിട്ട് സ്വീകരിക്കാം. പക്ഷെ പരമാർത്ഥത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ഒന്നിന് സ്വതന്ത്രമായി നിലനിൽക്കുന്നു. അപ്പൊ ശങ്കരാചാര്യർ പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. ശങ്കരാചാര്യർ പറയുന്ന ഈ വ്യാവഹാരികമായ സത്യം ഇതിനെ നിഷേധിച്ചിട്ടിട്ട് ഒരു പാരമാർത്ഥിക സത്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മം, അതാണ് ഗുരു ഇവിടെ പറയുന്നത്. ശങ്കരാചാര്യരുടെ പക്ഷം, നാഗാർജുനന്റെ പക്ഷമാണ്. പാരമാർത്ഥികമായ ഒരു സത്യമില്ല. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്ന ഒന്നുമില്ല. ശൂന്യതയും പാരമാർത്ഥികമല്ല. നാഗാർജുനൻ പറയുന്നത് ശൂന്യത എന്ന് പറഞ്ഞാൽ അത് ശൂന്യതയുടെയും ശൂന്യതയാണ്, ശൂന്യമില്ല എന്നുള്ളതാണ്. ശൂന്യതയുടെ ശൂന്യത അതാണ് നാഗാർജുനൻ പറയുന്നത്. അല്ല, അത് വേറെ, അത് മറ്റൊരു സ്കൂളാണ് ബൗദ്ധന്മാർ. ഇത് ശൂന്യവാദം, മാധ്യമികന്മാർ. പക്ഷെ ഒരുപാട് എന്താണ് താർക്കികമായി സമർത്ഥിക്കുന്നത് ഇതിലാണ്. മാധ്യമികന്റെ ഈ ശൂന്യവാദമാണ് പാശ്ചാത്യരൊക്കെ കൂടുതൽ അംഗീകരിച്ചത്, കൂടുതൽ അവർ അംഗീകരിച്ചിരിക്കുന്നതാണ്. മാധ്യമികന്റെ ശൂന്യവാദത്തിനാണ് പാശ്ചാത്യ നാടുകളിൽ പ്രചാരം കിട്ടിയത്. അതിന്റെയൊക്കെ സ്വാധീനം പാശ്ചാത്യ ചിന്തകളിലൊക്കെ ഉണ്ട്, ശങ്കരാചാര്യരിലും ഉണ്ട്. പക്ഷെ ശങ്കരാചാര്യം വളരെ ബുദ്ധിപൂർവമായൊരു മാറ്റം വരുത്തി, എന്താണ് ആത്മാവെന്ന് പറയുന്നതിന് നാഗാർജുന അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ സ്ഥായിയല്ല, സ്ഥിരമായൊരു ആത്മാവില്ല. ശങ്കരാചാര്യരാണെങ്കിലോ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട് തന്നെ സ്ഥിരമായി. ഇതാണ് വ്യത്യാസം. ബാക്കിയെല്ലാം ഈ പ്രപഞ്ചത്തെ എല്ലാം അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പരമാർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ടാണ് നാഗാർജുനൻ പറയുന്നത് ഇത് അസത്യമാണ് അല്ലെങ്കിൽ ശൂന്യമാണെന്ന് പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇതിനപ്പുറം എന്താണോ ഒരു നിരപേക്ഷമായ സത്യമുണ്ട് ബ്രഹ്മം എന്ന് പറയും. നിരപേക്ഷമായ ഒരു സത്യമുണ്ട് ബ്രഹ്മമുണ്ടെന്ന് ശങ്കരാചാര്യർ പറയുന്നത് ഈ താർക്കികമായ യുക്തികളിലൂടെ സമർത്ഥിക്കണം. അങ്ങനെ ഒന്നും ഉണ്ടായാൽ ഈ പ്രപഞ്ചത്തിനൊക്കെ നിലനിൽപ്പുണ്ടെന്ന് മറ്റുള്ളവരെയൊക്കെ ഖണ്ഡിച്ചിട്ട് ശങ്കരാചാര്യർ സമർത്ഥിച്ചു എന്നുള്ളതാണ് ശങ്കരാചാര്യരുടെ കഴിവ്. ആ സമർത്ഥിച്ച ബ്രഹ്മത്തെ കുറിച്ചാണ് ഇവിടെയൊക്കെ ഗുരു ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. അപ്പൊ പലരും പറയും ആ ഗുരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാഷ്യം എഴുതി ഇതൊന്നും സമർത്ഥിച്ചിട്ടില്ല, അത് ആവശ്യമില്ല. എന്തുകൊണ്ട് ഭാഷ്യം എഴുതി? അത് ആവർത്തനമായി പോയി. ശങ്കരാചാര്യ ഭാഷ്യം എഴുതി ഇതൊക്കെ സമർത്ഥിച്ചു. ആ പറഞ്ഞ ഭാഷ്യം എഴുതി ശങ്കരാചാര്യർ പറഞ്ഞ ആ ആത്മാവിനെ അതിനെ പിന്നെ വിശദീകരിച്ചാൽ മാത്രം മതി ഗുരുവിന്. ശങ്കരാചാര്യ ചെയ്ത പോലെ ഭാഷ്യം എഴുതി മറ്റുള്ളവരെ ഖണ്ഡിച്ച് ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ് ശങ്കരാചാര്യരുടെ എന്താണ് തർക്കിച്ച് സമർത്ഥിച്ച് അദ്വൈതത്തെ ബ്രഹ്മത്തെ സമർത്ഥിച്ചെന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ ഒരു പോരായ്മയും അതൊന്നും ചെയ്യാതെ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് ഗുരുവിന്റെ മേന്മയായിട്ടൊക്കെ ചെല്ലു പറയും. അതൊക്കെ അറിവില്ലാതെ പറയുന്നതാണ്, അതൊന്നും പ്രത്യേകിച്ച് പഴമ്പില്ല. കാരണം ശങ്കരാചാര്യർ മറ്റുള്ളവരെയൊക്കെ ഖണ്ഡിച്ച് ഇങ്ങനെ ഒരു ബ്രഹ്മമുണ്ടെന്ന് സമർത്ഥിച്ചു, അത് ശരിയാണ്. അത് മേന്മയാണോ ദോഷമാണോ എന്നുള്ള വേറെ കാര്യം, പക്ഷെ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗുരുവിന് അതിന്റെ ആവശ്യം വന്നില്ല എന്നുള്ളതാണ്. ശങ്കരാചാര്യർ ചെയ്ത വീണ്ടും എന്തിനാണ് ഗുരു ചെയ്യുന്നു? അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഗുരു അത് ചെയ്തിട്ടില്ല. ഗുരു എന്ത് ചെയ്തു? ആ ബ്രഹ്മം എന്ന് പറയുന്ന ആശയത്തെ എടുത്ത് അത് അവതരിപ്പിക്കുന്നത് ശങ്കരാചാര്യ അവതരിപ്പിക്കുന്ന അതേ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അധ്യാരോപ അപവാദം ഈ ക്രമത്തിൽ ഇത് തന്നെ ശങ്കരാചാര്യ അടിസ്ഥാന അധ്യാരോപ അപവാദം അത് തന്നെ കൊണ്ട് സ്വീകരിച്ചു. അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് ഈ നാഗാർജുനൻ പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ചിന്തിക്കുന്നത് നിർവാണത്തിന് വേണ്ടിയാണ്. നിർവാണത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം ഇത് അസത്യമാണെന്നറിയുമ്പോ മനുഷ്യന് ഇതിനോടുള്ള രാഗവും ഇതെല്ലാം കുറയും. അതെല്ലാം കുറയുമ്പോൾ മനുഷ്യന് എല്ലാത്തിനോടും കരുണ ഉണ്ടാകുമെന്നാണ്. ആ കരുണ എന്ന് പറയുന്ന ആശയം കൂടുതൽ പറയുന്നത് നാഗാർജുനനാണ്. സർവത്തിനോടും കരുണയുണ്ടാകും. ആ കരുണ എന്ന് പറയുന്ന ആശയം ഗുരുവും പറയുന്നുണ്ട്, സർവത്തിനോടുമുള്ള കരുണ. ശങ്കരാചാര്യ ഈ കരുണ എന്ന് പറയുന്ന ആശയം പറയുന്നുണ്ട്, പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. ശങ്കരാചാര്യ പറയുന്ന കരുണ എന്ന് പറയുന്നത് ഈ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനോട് ഗുരുവിനുണ്ടാകുന്ന കരുണ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഈ കരുണയെ കുറിച്ച് പറയുന്നുണ്ട്. മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചു വരുന്ന അവനോട് കരുണയുള്ളതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? മോക്ഷത്തെ കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ കാരുണ്യത്തെ കുറിച്ചാണ് ശങ്കരാചാര്യ പറയുന്നത്. ഗുരു കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോ എങ്ങനെ പറയും? സർവ മനുഷ്യരോടും സർവപ്രാണികളോടുമുള്ള കാരുണ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കാരുണ്യം എന്ന് പറഞ്ഞാൽ അരുൾ അൻപ അനുകമ്പ ഇത് മൂന്നും ഒന്നാണ്. കരുണ്യം എന്ന് പറയുന്നത് തന്നെയാണ് സ്നേഹം എന്ന് പറയും. അപ്പോ ആ സ്നേഹത്തെയാണ് ഗുരു പറയുന്നത് സാഹോദര്യം എന്ന് പറയും. അപ്പൊ ഇത് ആണ് വ്യത്യാസം. അപ്പോ മോക്ഷം എന്ന് പറയുമ്പോൾ ഇവർ മൂന്ന് പേരും യോജിക്കുന്നുണ്ട്. അസത്യ ദർശനത്തെ കുറിച്ച് പറയുന്നത് നിർവാണത്തിന് വേണ്ടി തന്നെ. അത് നാഗാർജുനനും ശങ്കരാചാര്യനും ഗുരുവെ യോജിക്കുന്നു. കരുണയുടെ കാര്യം വരുമ്പോൾ ഗുരുവിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഗുരു പറയുന്നത് കരുണ എന്ന് പറയുന്നതിന് ഗുരുവിന്റെ വ്യാഖ്യാനമാണ് എന്ത്? സഹോദരി, സഹോദര ഭാവത്തിൽ വർത്തിക്കുക. അത് മനുഷ്യരോട് മാത്രമല്ല സർവപ്രാണികൾ. ആ സഹോദര്യം എന്ന് പറയുന്നത് ഇല്ലാത്ത ആളാണ് ആര്? ശങ്കര. അവിടെയാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ബുദ്ധനുണ്ടായിരുന്നു ആ സഹോദര്യം. സർവപ്രാണികളോടും മനുഷ്യരോടുമല്ല ഉള്ള എന്താണ് സഹോദര്യം. അപ്പോൾ എല്ലാവർക്കും ബുദ്ധൻ, പക്ഷെ ബുദ്ധൻ ആ സാഹോദര്യത്തെ എങ്ങനെയാണ് ചെയ്ത്? എല്ലാവർക്കും നിർവാണത്തിലുള്ള മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു, മോക്ഷത്തിലുള്ള മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു. കാലം മാറിയതുകൊണ്ടാണല്ല, ഗുരുവിന്റെ കാലം വന്നപ്പോ ഗുരു എന്താ ചെയ്തത്? ഗുരുവിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഗുരുവിനെ പഠിക്കുന്നതല്ലേ? ഗുരു ജീവിക്കാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുത്ത് മോക്ഷത്തിനുള്ള മാർഗവും ഉപദേശിച്ചു കൊടുത്ത്, രണ്ടും. ജീവിക്കാനുള്ള വഴി എങ്ങനെയാണ്? ഗുരു കൂടുതലും പറഞ്ഞ അതാണ് എങ്ങനെ മനുഷ്യൻ ജീവിക്കണം. അപ്പൊ ജീവിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. അതേസമയം മോക്ഷത്തിന്റെ മാർഗവും ഉപദേശിച്ചു കൊടുത്തു. പിന്നെ മോക്ഷത്തിന്റെ വഴി ഉപദേശിച്ചു കൊടുത്തത് ആവശ്യമുള്ളവർക്ക് മാത്രം, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക്. ജീവിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്ത എങ്ങനെ? എല്ലാവർക്കും. അത് എല്ലാവർക്കും ജീവിക്കണമല്ലോ. അപ്പൊ ജീവിക്കാനുള്ള വഴിയായിട്ടാണ് ഗുരു പറഞ്ഞ മുഴുവൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശം എന്താണ്? സഹോദര്യം. മനുഷ്യൻ സഹോദര്യത്തിൽ ജീവിക്കുക എന്നുള്ള ആശയം. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് അരിവിപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് അതാണ്. അപ്പൊ സഹോദര്യം ആണ് ഒരു മനുഷ്യൻ ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് പറഞ്ഞത്. അപ്പൊ ലോകത്ത് യുദ്ധങ്ങളും കലഹങ്ങളും തമ്മിലടിയും മുഴക്കും പ്രശ്നങ്ങളും, ഈ പ്രശ്നങ്ങളൊക്കെ സാഹോദര്യത്തിലൂടെ പരിഹരിക്കുക, ആ ഒരു കാര്യമാണ് ഗുരു പറഞ്ഞത്. പക്ഷെ അത് ഗുരുവിന്റെ അനുയായികൾക്ക് മനസ്സിലാകുന്നില്ല, അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു. ആൾക്കാർ അറിയാതെ തന്നെ അങ്ങോട്ട് പോകുന്നു, അവരുടെ വാസനകൾക്കനുസരിച്ച്, മൃഗീയമായ വാസനകൾക്കനുസരിച്ച് അവർ കലഹത്തിലേക്ക് പോകുന്നു. അനുയായികളിൽ എല്ലാ അനുയായികളും തന്നെ ലോകം മുഴുവൻ അങ്ങനെ പോകും. അപ്പൊ ഈ സഹോദര്യ ബുദ്ധി ജീവിതത്തിലും ജീവിതത്തിനപ്പുറം എന്താണ് മോക്ഷം, ആ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അസത്യദർശനം. ജീവിതത്തിന് വേണ്ടിയിട്ട് സഹോദര്യ ദർശനം, അതാണ് ഗുരു പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാലേ ഗുരുവിന്റെ ദർശനം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം കൊണ്ട് മാത്രം ഗുരുവിന്റെ ദർശനം പൂർത്തിയാകത്തില്ല. ഗുരുവിന്റെ ദർശനം പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? ഗുരു തന്നെ അവതരിപ്പിച്ച സാഹോദര്യ ദർശനവും ഈ പറയുന്ന അദ്വൈതവും, അതാവശ്യമുള്ളവർക്ക് എല്ലാവർക്കും വേണം. ഈ പ്രപഞ്ച അസത്യം എന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് എന്താവും? എന്തെങ്കിലും ഗുണമുണ്ട്? ഒരു ഗുണമില്ല. സാധാരണ മനുഷ്യർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ആർക്കാണോ ഇതിനോട് താല്പര്യമുള്ളത് അവർക്ക് വേണ്ടിയിട്ട്. ഇത് അടിസ്ഥാനപരമായി എന്താണ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ അത് ശരിയാകത്തുള്ളൂ. ആ സാഹോദര്യം എന്ന് പറയുന്നിടത്ത് സാഹോദര്യം എന്ന് ഗുരു എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് എന്താണ് പിൽക്കാലത്ത് വന്ന കാര്യമല്ല. അരിപ്പുറത്ത് ഗുരുവിന്റെ പ്രവർത്തനം തുടങ്ങുമ്പം തന്നെ ഗുരു മുമ്പോട്ട് വെച്ച ഒരാശയമാണെന്ത് സഹോദരി. അത് അപ്പൊ തന്നെ ഇവിടെ എഴുതി വെച്ചോ അല്ലേ എന്നുള്ളതല്ല, പിന്നീടായിരിക്കും എഴുതി വെച്ചത്. എന്തായാലും അവിടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അരിപ്പുറത്തിലാണ് തുടങ്ങിയത്. എല്ലാം സംഘടനയൊക്കെ വരുന്നതിന് മുമ്പേ ഗുരു ഈ സഹോദര്യം പറഞ്ഞു. എല്ലാവരും സംഘടന എന്ന് പറയുന്നത് എന്താണ്? അന്ന് ഈ ഭൗതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് മാത്രം സഹോദര്യമാണ്. അതിനുള്ള ഒരു ഉപായമായിട്ട് സ്വീകരിച്ചതേ ഉള്ളൂ. സംഘടന ഒരു മുഖ്യമായ കാര്യമായിട്ട് ഗുരു എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തതെന്ന് കരുതാൻ ഒരു നിവർത്തിയില്ല. അന്നത്തെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഇടപാടാണെന്ത് സംഘടന. അതൊരു മുഖ്യമായ ഇതായിട്ട് എടുത്തിരുന്നെങ്കിൽ പിന്നെ ഗുരു വീണ്ടും ധർമ്മസംഘം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോ അന്ന് താൽക്കാലികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വഴിയായിട്ട് മാത്രമാണ് സംഘടന എടുത്തത്. അല്ല, അതൊരു എന്താണ് ലോകത്തുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നുള്ള രീതിയിലല്ല. ആ സംഘടന എന്ന് പറയുന്നതിന് ഈ ലോകത്ത് കൂടുതലായിട്ടൊന്നും എന്താണ് ചെയ്യാനും പറ്റത്തില്ല. അതിനുള്ള ശേഷിയുള്ള സംഘടന പരമാവധി ചെയ്യാന്നുള്ള എന്താണ്, ഒരു മഞ്ഞ തുണിയില് ഒരു ഗ്ലോബിന്റെ പടം ഉണ്ടാക്കി വെച്ച് അതിൽ ഗുരുവിന്റെ ഒരു പടവും പ്രിന്റ് ചെയ്ത് ഒരു ജാതി വരും അത് എഴുതി വെച്ച് എന്നൊക്കെ എഴുതി വെക്കാന്നുള്ളതല്ലാതെ ആ സംഘടനയ്ക്ക് യാതൊരു സ്വാധീനവും ഇന്ന് ചെലുത്താൻ പറ്റില്ല. അതുണ്ടായ കാലത്ത് അത് സ്വാധീനം ചെലുത്തിട്ടുണ്ട്, ഇന്ന് അതിന് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് കേവലം ഒരു ജാതി സംഘടനയായി പോയി. മടങ്ങിയല്ല, അതൊരു ജാതി സംഘടനയാണ്. അപ്പൊ അതിന് ലോകത്തൊന്നും കാര്യമായൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് ജാതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. സമൂഹത്തിന് അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ കാര്യം പറയാം, ഭാവിയിൽ അങ്ങനെ ആ ഭാവിയിൽ അത് ആലോചിക്കണം എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ സാഹോദര്യം എന്ന് പറയുന്ന ആശയം അങ്ങനെയല്ല, അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ്. അത് ഗുരുവിന്റെ ഒരു ഏറ്റവും സവിശേഷമായ ഒരാശയം എന്ന് പറയേണ്ടി. പിന്നെ ആർക്കാണോ ഇതിൽ താല്പര്യമുള്ളത്, എന്താണ് മോക്ഷം എന്ന് പറയുന്ന, മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്, പ്രത്യേകം മനസ്സിലാണ്. ഈ മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ അസത്യ ദർശനം എന്ന് പറയുന്നത് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല, അതിനോട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇതുകൊണ്ട് വേറെ ഒരു ഗുണവുമില്ല. ഇപ്പൊ അനീഷന് മോക്ഷത്തിനോടൊന്നും യാതൊരു അസത്യ ദർശനം കൊണ്ട് അനീഷിക്കുള്ള കാര്യമാണ് ഈ അസത്യ ദർശനം കൊണ്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. ഇത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്, അസത്യ ദർശനം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ നാഗാർജുനൻ പറഞ്ഞതുപോലെ ഇതിനൊരു പ്രയോജനം കൂടെ ഉണ്ട്, ഇതിന് വേണമെങ്കിൽ കണ്ടെത്താം ഒരു പ്രയോജനം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുവും പറയുന്നുണ്ട്, തിദ്ധ്വാ ജ്ഞാനാഗിരനാസറവും ഉദ്ദേശിച്ച ജഗതാഹിതം പരോധി വിധിവർക്കർമ്മ ബ്രഹ്മം. അപ്പോ ഈ എന്താണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഒരു അറിവ്, ഇതൊക്കെ അസത്യമാണ് എന്ന് ഒരാറിവുണ്ടായാൽ അത് നാഗാർജുനൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഈ പ്രപഞ്ചത്തോട് വലിയ രാഗം ഉണ്ടാകത്തില്ല, ആസക്തി. പ്രപഞ്ചത്തിലേക്ക് വലിയ ആസക്തി ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ അവന് നാഗാർജുനൻ പറയുന്നത് എന്താണ്, കരുണയുണ്ടാകും അവന്റെ മനസ്സിൽ, എല്ലാവരോടും തുല്യമായ കരുണയുണ്ടാകും. അപ്പൊ ആ കരുണയുണ്ടാകുന്നതുകൊണ്ട് അവന് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അതിന് മോക്ഷം എന്നുള്ള അല്ലാതെ തന്നെ വേറെ പ്രയോജനമുണ്ട്, അതും പറയുന്നുണ്ട്. പക്ഷെ മുഖ്യമായ പ്രയോജനം എന്താണ്, മോക്ഷമാണ്. പിന്നെ അതിൽ വരുന്ന വേറെ പ്രത്യേകത, ഇപ്പൊ പ്രപഞ്ചം അസത്യമാണ് മോക്ഷമാണ് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലെങ്കിലും പ്രപഞ്ചം സത്യമാണെന്നറിയുന്നവനും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, അവനും കാരുണ്യമുണ്ടാകും, കാരുണ്യ പ്രവൃത്തികളിലൊക്കെ ആർക്കും ഏർപ്പെടാം. അത് ഇങ്ങനെ ഒരു ഫിലോസഫി കൂടിയേ തീരുമെന്നൊന്നുമില്ല. പക്ഷെ നാഗാർജുനൻ പണ്ടങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ എന്താണോ അതിനും ഒരു പ്രയോജനം ഇല്ലാതെയില്ല. കാരണം ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനത്തിന്റെ താളം തെറ്റിപ്പോകും, മനസ്സിലായോ? എന്നുവെച്ചാ പ്രപഞ്ചത്തിനോട് താല്പര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ താല്പര്യം ഉണ്ടാവുക, അധികാരങ്ങളിൽ താല്പര്യം ഉണ്ടാവുക, പ്രശസ്തി താല്പര്യം ഉണ്ടാവുക, ഇതൊക്കെ വരും മനുഷ്യൻ. അപ്പൊ ഇതിനൊക്കെ താല്പര്യം വന്നു കഴിഞ്ഞാൽ അവന് തുല്യതയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാകും, രാഗദ്വേഷങ്ങളുണ്ടാകും. ഇപ്പൊ ഗുരുവിന്റെ ജീവിതത്തിന്റെ ഒരു മാതൃക എന്ന് പറയുന്ന അതാണ്. അതിന് ഗുരുവിനെ സഹായിച്ചത് ഈ പറയുന്ന കാഴ്ചപ്പാടാണ്. എന്നുവെച്ചാൽ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഇഷ്ടാനിഷ്ടങ്ങൾ ഒഴിവാക്കി പ്രവർത്തിക്കുന്നതിന് ഇതൊക്കെ അസത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതി പറയണ്ടോ? അസത്യം എന്നൊരു അറിവുണ്ടാകുമ്പോൾ ഇതിനോട് താല്പര്യം കുറയും. ഭൗതികമായ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അതാണ് അതിന്റെ ഒരു ഗുണം. അത് ഗുണമില്ലാത്തതല്ല, പ്രവർത്തനത്തിൽ തന്നെ. പക്ഷെ അങ്ങനെ എന്താണോ, ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇത് അസത്യം എന്നറിയണമെന്നും നിർബന്ധമൊന്നുമില്ല, ഇതൊരു വഴി എന്നേ പറയാൻ പറ്റും. ഇത് പ്രപഞ്ച സത്യമാണോ അസത്യമാണോ എന്ന് വരുന്നത് ഒരു താത്വികമായ ഒരു വിഷയമാണ്, ഒരു തത്വചിന്തയുടെ വിഷയമാണ്. അതിലൊരാൾക്ക് ഏത് നിലപാട് സ്വീകരിക്കാം? എന്താണ് ഒരാൾക്ക് വേണമെങ്കിൽ സത്യം ഒന്ന് സ്വീകരിക്കാം, വേണമെങ്കിൽ അസത്യമൊന്നും സ്വീകരിക്കാം. പിന്നെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ എന്താണ്, അയാളുടെ ഒരു ജീവിത വീക്ഷണമാണ്. അതിന് എന്താണ് പ്രപഞ്ച സത്യമാണോ അസത്യമാണോ എന്ന് പറയുന്ന തത്വചിന്ത അവിടെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. അയാളുടെ ജീവിത വീക്ഷണമാണ് എന്താണ്, അന്യജീവൻ ഉദവി സ്വജീവിതം ധന്യമാക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാം. ഇനി ഈ ലോകം അസത്യമാണ് എന്നറിഞ്ഞു അയാൾ പ്രവർത്തിക്കുന്നു, അയാൾക്ക് സാഹോദര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണമെന്ന് യാതൊരു നിയമവുമില്ല. അതിന് ഉദാഹരണമാണ് ആര്? അപ്പോ അതിനൊരാൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചം അസത്യമാണെന്നറിഞ്ഞ് ശങ്കരാചാര്യർ, പക്ഷെ സാഹോദര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ ശങ്കരാചാര്യർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ടേ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. ഇനി അങ്ങനെ പ്രപഞ്ചം അസത്യമാണെന്നറിഞ്ഞിട്ട് ഒരാൾ ചിലപ്പോ ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കാം, പ്രവർത്തിച്ചെന്നും വരാം, പ്രവർത്തിച്ച അവിടെ സാഹചര്യം ഉണ്ടായെന്നും വരാം, ഗുരുവിനെ പോലെ ഇല്ലെന്നും വരാം. കാരണം അതൊക്കെ തത്വചിന്തയുടെ വിഷയങ്ങളാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മറിച്ച് മനുഷ്യന്റെ ഒരു ജീവിത കാഴ്ചപ്പാടാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത്. അതിന് പ്രപഞ്ച അസത്യമെന്നൊന്നും അറിയില്ല, ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താണോ എന്റെ ദുഃഖം പോലെയാണ് മറ്റുള്ളവരുടെ ദുഃഖം, എന്റെ സുഖം പോലെയാണ് മറ്റുള്ളവരുടെ സുഖം, ഈ രീതിയിൽ എന്താണ് ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങളെല്ലാം പരസ്പരം പങ്കുവെച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വിചാരിച്ച് ആ ഒരു അറിവുകൊണ്ട് മാത്രം പ്രവർത്തിക്കാം. ലോകത്തങ്ങനെയാണ് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നത്, ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ല, ഈ പ്രപഞ്ചം അസത്യം എന്നറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നവരൊന്നുമില്ല. അസത്യം എന്നറിഞ്ഞാൽ പ്രവർത്തിക്കാൻ ഗുരുവിനെ പോലെ, അസത്യം എന്നറിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കാൻ ശങ്കരാചാര്യരെ പോലെ. അങ്ങനെ അസത്യം എന്ന് അറിഞ്ഞിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതാ? ആ, രണ്ടുപേരെ വെച്ച് പറയാം, ശങ്കരാചാര്യയും ഗുരുവിനെയും വെച്ച് പറയാം. ഗുരു ഈ അസത്യ ദർശനത്തെ ഉൾക്കൊണ്ട ആളാണ്, ഒരു സംശയമില്ല. ഗുരു അത് എഴുതിയിരിക്കുകയല്ലേ. പക്ഷെ ഗുരു എന്ത് ചെയ്തു? സാഹോദര്യത്തിൽ പ്രവർത്തിച്ചു. ശങ്കരാചാര്യ അസത്യ ദർശനത്തെ ഉൾക്കൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഷ മുഴുവൻ എഴുതി. പക്ഷെ സാഹോദര്യത്തിൽ പ്രവർത്തിച്ചാ? അതാ വ്യത്യാസം. അപ്പൊ ഒരാളെ സ്വാധീനിക്കുന്നതേ അവര്, ഇപ്പൊ നിങ്ങളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന, എന്നെ സ്വാധീനിക്കുന്നതൊക്കെ നമ്മൾ എന്തുമായിട്ട് പരിചയപ്പെടുന്നു എന്നുള്ള ഒന്ന്, പ്രധാനമായിട്ട് നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളുമായി പരിചയപ്പെടുന്നു അത് നമ്മളെ സ്വാധീനിക്കും. പിന്നെ രണ്ടാമതൊന്ന് നമ്മുടെ സ്വന്തമായ സ്വതന്ത്രമായ ചിന്തകൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. ഗുരുവിനെ സ്വാധീനിച്ചത് തന്നെയാണ്, ഒന്ന് ഗുരുവിന്റെ സാഹചര്യങ്ങൾ, മറ്റ് ഗുരുവിന്റെ സ്വതന്ത്രമായ ചിന്ത. ഗുരു വളരെ സ്വതന്ത്ര ചിന്തകനായിരുന്നു, വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും ഒരു മാർഗദീപമായിരിക്കുന്നത്. ഗുരുവിനെ അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഒരു എന്തുകൊണ്ടാണ് കാര്യങ്ങളെ, അപ്പൊ ഗുരുവിന്റെ, ഗുരു പരിചയപ്പെട്ട സാഹചര്യങ്ങളും ഗുരുവിന്റെ ചിന്തകളും കൂടെ കൂടി ചേർന്ന് ഗുരു ഇങ്ങനെ ഒരാശയം രൂപപ്പെടുത്തി. എന്താണോ ഇതിനെ ഉൾക്കൊണ്ടപ്പോ തന്നെ ശങ്കരാചാര്യരുടെയോ അല്ലെങ്കിൽ ബൗദ്ധന്മാരുടെയോ ഒക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പം തന്നെ ഗുരു എന്ത് ചെയ്ത്, സ്വതന്ത്രമായൊരു നിലപാട് സ്വീകരിച്ച് ജീവിതത്തിൽ. ആ നിലപാടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, ബൗദ്ധ സമ്പ്രദായത്തിൽപ്പെട്ട ആളാണ് നാഗാർജുന, വലിയൊരു ചിന്തകനാണ്. പക്ഷെ ഗുരു പ്രവർത്തിച്ചതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവൊന്നുമില്ല. ബൗദ്ധ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് നാഗാർജുൻ പ്രവർത്തിച്ചപ്പോൾ പ്രവർത്തിച്ചല്ല, അദ്ദേഹം ചിന്തകനായിരുന്നു, സ്വതന്ത്രം അതിനെ ഡെവലപ്പ് ചെയ്തു. സ്വതന്ത്ര ചിന്ത എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനോടും കടപ്പാടില്ലെന്നല്ല അർത്ഥം. നമ്മളിപ്പോ എന്തിനോടൊക്കെ കടപ്പാടുണ്ടായാലും അതിനെയൊക്കെ സ്വാംശീകരിച്ച് അതിനെ വിപുലപ്പെടുത്തി ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അല്ല, നമുക്ക് ശൂന്യതയിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു കടപ്പാട് വരും. പക്ഷെ ആ കടപ്പാടിൽ സ്വയം ബന്ധിക്കാതെ അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, തന്റെ ചിന്തകൾ കൂട്ടിച്ചേർത്ത് അതിനെ ഒരു പുതുമയോടുകൂടി അവതരിപ്പിക്കുക. അതാണ് ഗുരു ചെയ്യുന്നത്. അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അത് ലോകത്തിന് ഉപകരിക്കത്തക്ക രീതി അത് ചെയ്തതെന്നാണ്. അപ്പോ ഈ നാഗാർജുനൻ സ്വതന്ത്ര ചിന്തകനാണ്, പക്ഷെ സമൂഹത്തിന് ഉപകരിക്കാത്ത രീതിയിൽ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ അതിനൊരു തെളിവുമില്ല. ജീവിതം അവ്യക്തമാണ്. രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളെന്നാ പൊതുവെ പറയുന്നത്. ജീവിതമൊന്നും കിട്ടാൻ പ്രയാസം. എങ്ങനെ എവിടെ അതെല്ലാം പറഞ്ഞു, ആ സ്ഥലത്തിന്റെ പേരാണ്, പേരെന്താണ്, പാലക്കാട്. പാലക്കാടെന്ന് വെച്ചാൽ പാലകളുടെ കാട്. അപ്പൊ അന്ന് അത് കൊടുമനമായിരിക്കും അവിടെ, മനുഷ്യൻ തന്നെ കാണത്തില്ല. 2000 വർഷം മുമ്പ് അവിടെയൊക്കെ മനുഷ്യനുണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്തിന്, 100 കൊല്ലം മുമ്പ് ഇവിടെ മനുഷ്യല്ലായിരുന്നു. അപ്പൊ ഇവിടെ അന്ന് ശിവേരിയിൽ ഒരാൾ ജനിച്ചെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്, ഇവിടെയൊന്നും മനുഷ്യനില്ലായിരുന്നു. മനസ്സിലായോ? അക്കരെ കരയില്ല, ചരിവിലൊക്കെ ആരൊക്കെ താമസിച്ചു എന്നുള്ളതല്ലാതെ ഇങ്ങനെ പറയും. ഈ ഗൂഗിള് ചാറ്റ് ജിപിടി ഇതൊന്നും പൂർണ്ണമായും വിശ്വസിച്ചുള്ള ക്രിയേറ്റ് ചെയ്യുന്നോണ്ടല്ല, അതിൽ നിന്ന് ഇൻഫർമേഷൻസ് അവർക്ക് കളക്ട് ചെയ്യുന്ന സോഴ്സുകളെ അത് ശരിയോ തെറ്റോ എന്ന് അവർക്ക് പരിശോധിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ തിരുത്താൻ പറ്റില്ല. തിരുത്താം, പാസ്വേഡിന്റെ അല്ല, തിരുത്തി കഴിഞ്ഞാൽ അത് അതിനൊരു എഡിറ്റോറിയൽ സംവിധാനമുണ്ട്. അവർ നോക്കും നമ്മളെ തിരുത്തൽ ശരിയാണോ, എന്നാലേ അത് അംഗീകരിക്കും. അല്ല ആർക്കും കയറി തിരുത്തി എന്തോ എഴുതിയിടാൻ പറ്റും. നമ്മൾ തിരുത്തിയാൽ അംഗീകരിക്കുന്നതിന് വേറെ ആൾക്കാരുണ്ട്. കേരളത്തിലെ വിചാരിച്ചില്ല, അതുപോലെ ക്യാരക്ടർ സോഴ്സ് കിട്ടുന്ന കേരളത്തിലില്ല ഒരു പ്രധാനപ്പം. ഉദാഹരണം നമ്മൾ പ്രകാശാന സ്വാമി പറ്റി വിക്കിപീഡിയയിലുണ്ട്. പ്രകാശാന സ്വാമി പറ്റി അറിയുന്ന എത്ര ആളുകൾ പ്രകാശാന സ്വാമി വീറും വിക്കിപീഡിയ സ്വാമി സെർച്ച് ചെയ്തിട്ടുണ്ട്. അത് എഴുതി വെക്കുന്നതേ വിക്കിപീഡിയയിൽ. അതാ ഞാൻ പറഞ്ഞത്, വിക്കിപീഡിയയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്രൂവ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായോ? അവരുടെ അംഗീകാരം കിട്ടിയാലേ വരും. ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെറിയ അക്ഷരത്തിൽ എഴുതി സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിശോധിച്ച് നോക്കണം എന്നവരെഴുതിയിടും. വിവരങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ഇത് പരിശോധന ആവശ്യമാണെന്നുകൊണ്ട് അവിടെ ചേർക്കും. പ്രകാശാന സ്വാമിയുടെ അനന്തര സ്വാമി പ്രകാശാന സമാധി വരെ ഞാൻ തിരിയും. അപ്പൊ ഒരുപാട് സെർച്ചിങ് നടക്കുന്നത്, അപ്പൊ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടക്കുന്നത് ഗൂഗിൾ എഞ്ചിൻ ചെയ്യും, അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കും ഈ പേര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സെർച്ചിങ് വന്നപ്പോ അവരെന്തൊക്കെ പ്രകാശാന സ്വാമിയുടെ പേജ് അങ്ങനെയാണ് പേര്. ഞാൻ സ്ഥലത്ത് പഠിച്ചതാണ് പ്രകാശാന സ്വാമിന്റെ ആ ഗൂഗിൾ. ഇതൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്, അല്ല ഞാനും പറയുന്നത്. ഇത് എന്താണ്, ഞാൻ ഗൂഗിളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, മനസ്സിലായോ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്റെ സംഭാവനയുണ്ട് വിക്കിപീഡിയയ്ക്ക്. ഏതാണ്, ഞാനത് എഡിറ്റ് അന്വേഷിച്ച് ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, അതിന് ഞാൻ സംഭാവനയും കൊടുക്കുന്ന ആളാണ്. കൊടുത്തിട്ടുണ്ടോ? ഞാനതിന് മിക്കവാറും എല്ലാ വർഷവും സംഭാവന കൊടുക്കുകയും ഞാനതിന് സംഭാവന കഴിഞ്ഞ വർഷവും കൊടുത്ത്. പക്ഷെ എഡിറ്റിംഗ് ഒക്കെ ഇപ്പം നിർത്തി. ഞാൻ പെൺമനായിരുന്നപ്പോ ഇത് വായിക്കുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. കാരണം ഇപ്പോ അതിന് സമയമില്ല. നമ്മുടെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് നമ്മൾ എഴുതി. അപ്പോ അതിനൊരു ടീമുണ്ട്. അപ്പോ അത് അതിനെക്കുറിച്ച് കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അത് വിട. ആവശ്യം ഇപ്പോ അവർക്കിപ്പോ സാധാരണ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൂഗിളിൽ കിട്ടുന്ന വിവരമല്ല. ഗൂഗിളിൽ വിവരമൊന്നും വേണ്ട. നമുക്കിപ്പോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നാൽ മതി. നമ്മൾ വെറുതെ എഴുതിയിടുക, പരിശോധിക്കാനാളുണ്ട്. അവര് പരിശോധിച്ചിട്ട് യെസ് ഓർ നോ വേണമെങ്കിൽ അവരതിനെ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ എഴുതിയിട്ടെന്ന് പറഞ്ഞ ഉടനെ നേരിട്ട് അതി വരത്തില്ല. അതുകൊണ്ട് കാരണം ഞാനതിന് പിന്നെ ചെറിയ സംഭാവന ഞാൻ കൊടുക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് വായിക്കുന്ന ആളായതുകൊണ്ട്, അത് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾക്ക് ഫ്രീ ആയിട്ടായിരുന്നു. ഫ്രീയായി തരുന്നതുകൊണ്ട് ഞാനത് ചെറിയ സംഭാവന, എനിക്ക് മെസ്സേജ് വരും എല്ലാ വർഷവും സംഭാവന വേണമെന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയ സംഭാവന മിക്കവാറും ഒക്കെ കൊടുക്കും. കുറെ വർഷങ്ങളായി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു സാധനം നമ്മൾ വെറുതെ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്താണോ ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങള് പൂർണമായി ശരിയല്ല. പലയിടത്ത് പലപ്പോഴും ഞാൻ അത് ഞാൻ വേറൊരു ഉദാഹരണം പറയുന്ന അവസാനം ശരിയായ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് ചാറ്റ് ചെയ്യണം. ചാറ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് തെറ്റാണെന്ന്, അതിൽ കിട്ടുന്ന വിവരം തെറ്റാണെന്ന് നമ്മൾ ചാറ്റ് ജിപിടെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് പറയണം. അപ്പോ അവര് ശരിയായ ഉത്തരം തരും. ഇതിന്റെ അടിസ്ഥാനം AI ആണ്. ഇപ്പോ മുമ്പ് ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ കംപ്ലീറ്റ് AI ആയി. ബാക്കി ഈ വരുന്ന എല്ലാം സർവ ഇടപാടുകൾ ഇപ്പൊ എന്തായി AI ആണ് കൈകാര്യം ചെയ്ത് കംപ്ലീറ്റ്. എല്ലാം ഇപ്പൊ AI എന്ന് പറയുന്നതിലൂടെയാണ് വിവരം കിട്ടുന്നത്. ഇപ്പോഴ് ക്ലാസ് തന്നെ ഒരു പത്ത് വർഷം വെയിറ്റ് ചെയ്ത് പോകാം. അതെ, എന്നുവെച്ചാ ഇപ്പൊ ഈ ക്ലാസ് ഞാൻ എടുക്കുന്നില്ലേ, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ലേ, റെക്കോർഡ് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം AI ആയി കഴിഞ്ഞു. ഇനി പത്ത് വർഷം കഴിയണ്ട, ഈ നിമിഷം തന്നെ എന്തായി അത് AIയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഇനി വർഷം കഴിയേണ്ട കാര്യം, ഏത് സാധനം നമ്മൾ നെറ്റിൽ വന്നു കഴിഞ്ഞു അതെല്ലാം എന്ത് ചെയ്യും, അത് AIയുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു. AI അത് ഉപയോഗിക്കും. ശരി.